കഴിഞ്ഞ ദിവസം നമ്മൾ മൂന്ന് സൂത്രമാണ് പ്രധാനമായി പഠിച്ചത്. ഒന്ന് സജുഷരു ദുഃഖരവസാനുവർ വിസർജനീയ വിസർജനീയസ്യ സഹ. ഒരു ലക്ഷ്യത്തിൽ തന്നെ ഈ മൂന്ന് സൂത്രവും പ്രവർത്തിച്ചു. അതിൽ സസജുഷോരു എന്നുള്ളടത്ത് ഒരു വിധി ഋത്വവിധി എന്ന് പറയും. അല്ല ഉക്കാരം ഇത്തായി ലോപിക്കും. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപദേശ ജനനാസിക ഇത്ത് പഠിച്ചത്. അത് പറയുന്ന അനുനാസികമായ അച്ചുകളല്ല ഇത്താണ്. അതുകൊണ്ട് ഉകാരം അനുനാസികമായ അച്ചാണ്. അത് ഇത്തായി തസ്യലോക അത് ലോചിച്ചു. പിന്നെ ഖരവസാനിവർ വിസർജനീയ അത് പറഞ്ഞു. ഖര് പരത്തിലിരിക്കുമ്പോഴും അവസാനത്തിലും രേഖത്തിന് വിസർഗം വരുമെന്ന് പറഞ്ഞു. ഈ അവസാനം എന്ന് പറയുന്നത് എന്താണ്? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു വിരാമോ അവസാനം. കാരണം സാറിന് നമ്മൾ അവസാനം അന്ത്യം എന്ന് നമ്മൾ ഒരേ അർത്ഥത്തിലാണ് സാറിന് മലയാളത്തിലും പ്രയോഗിക്കുന്നത്. അന്ത്യം തന്നെ അവസാനം. പക്ഷെ ഇവിടെ അവസാനം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് പറഞ്ഞു. അവസാനം എന്ന് പറഞ്ഞാൽ അതിന് ശേഷം പിന്നീട് വർണ്ണങ്ങൾ പാടില്ല, എന്നാലേ അത് അവസാനമാവും. പക്ഷെ അന്ത്യം എന്ന് പറയുമ്പോഴോ പിന്നിൽ വർണ്ണങ്ങൾ, ശേഷം വർണ്ണങ്ങൾ ഇരുന്നാലും അന്ത്യമാകാം. ഉദാഹരണം എന്താണ്? ഗുരുഹു മാത്രം പറയുന്നു, അവിടെ വിസർഗം, അത് അവസാനമാണ്. അന്ത്യമാണോ എന്ന് ചോദിച്ചാൽ അത് അന്ത്യവുമാണ്. പദത്തിന്റെ ഗുരുഹു എന്ന് പറയുന്ന പദത്തിന്റെ അന്ത്യത്തിൽ വിസർഗമായിരിക്കുന്നു, അത് അവസാനമാണോ? അത് അവസാനമാണ്, കാരണം പിന്നീട് വർണ്ണങ്ങളില്ല. സ്വയം ഗുരുസ്തരതി, ആ ഉദാഹരണമാണ് നമ്മൾ പഠിച്ചത്. അവിടെ ഗുരുസ് തരതി എന്നാണ്. അവിടെ സ് എന്ന് പറയുന്നത് പദത്തിന്റെ അന്ത്യത്തിലാണ്, അതുകൊണ്ട് സകാരം അന്ത്യത്തിലാണ്, പക്ഷെ അവസാനമല്ല. എന്തുകൊണ്ട്? പരത്തിൽ ഗു ഇരിക്കുന്നു, ബകാരം ഇരിക്കുന്നു. അവിടെ അന്ത്യം ഏതെന്ന് നോക്കിയാൽ ഗുരുസ്തരതി, അവസാനത്തെ ഇകാരം. അത് അന്ത്യവുമാണ്, അത് അവസാനവുമാണ്. പക്ഷെ ഗുരുസ്തരതി എന്നിടത്ത് എന്താണ്? സകാരം ഗുരുസ്, അത് അവസാനത്തിലല്ല, പക്ഷെ അന്ത്യത്തിലാണ്. അവസാനത്തിലായാലേ അവിടെ വിസർഗം വരത്തുള്ളൂ. അതുകൊണ്ടെന്താണ് വരുന്നത്? ഇപ്പോ സകാരാന്തമായി ഒരിക്കലും ഇത്ര ശബ്ദങ്ങൾ നമുക്ക് കിട്ടത്തില്ല. അവിടെ വിസർഗം വന്നിരിക്കും. ഗുരുഹു കൃഷ്ണ പിതുഹു സർവത്ര സകാരാന്തം വരുമ്പം അവിടെ എല്ലാം സർവത്ര വിസർഗം വരും. എന്തുകൊണ്ട്? ആ ഒരു പദം നമ്മൾ ഉച്ചരിച്ച് നിർത്തുന്നു, പിന്നീട് ഉച്ചരിക്കാൻ വർണ്ണങ്ങളില്ല, അതുകൊണ്ട് അതിന് സകാരമായിട്ടിരിക്കാൻ പറ്റത്തില്ല, അവിടെ വിസർഗം വരും. ഈ മൂന്ന് സൂത്രങ്ങളും നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് വരും. അതുകൊണ്ടിപ്പോൾ ഈ മൂന്ന് സൂത്രങ്ങളും ആദ്യ വരുവണ കേട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അവ്യക്തതയുണ്ടെങ്കിലും അത് കേട്ട് വരുമ്പോൾ ശരിയായി. ഇനി ആവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഗുരു നമ്മള് ഗുരുസ്തരതി എന്നുള്ളതിനെ പിരിക്കുന്നെങ്ങനെ ഗുരുഹുത്തരതി എന്ന് പിരിച്ചു. വിസർഗമുണ്ടല്ലോ, വിസർജനീയസ്യ സഹ പ്രകാര ഒറ്റ സൂത്രം മതി ഗുരുസ്തരതി. സാറിന് സന്ധി പഠിപ്പിക്കുന്ന അങ്ങനെയാണ്, സംഗതി എളുപ്പം നടക്കും. പക്ഷെ നമ്മൾ ഇപ്പം എന്താണ് പഠിക്കുന്നത്? പാണിനീയം. നമ്മൾ വെറും സന്ധിയല്ല പഠിക്കുന്നത്, പിന്നെ എന്താണ് പാണിനീയം? പാണിനീയം പഠിക്കുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? ഗുരുസ് തരതി, അവിടെ മുതൽ തന്നെ തുടങ്ങണം. അല്ലെങ്കിൽ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും. എന്നുവെച്ചാൽ നമ്മൾ മുമ്പോട്ട് പഠിച്ചു ചെല്ലുമ്പോഴേ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഈ എല്ലാ സന്ധികളും, അതായത് ഈ പ്രകടനത്തിൽ വരുന്ന എല്ലാ സന്ധികളും എല്ലാ സൂത്രങ്ങളും നമ്മുടെ മനസ്സിൽ വെച്ചും കൊണ്ട്, ഇപ്പോൾ ഒന്നും മനസ്സിലില്ല എങ്കിലും കരുതിക്കൊള്ളുക, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വെച്ചും കൊണ്ട് ഇതിൻ്റെ ഒരു മാന്യമായ തുടക്കമാണ് നമ്മൾ സകാരത്തിൽ നിന്ന് തുടങ്ങുന്നത്. തൽക്കാലം അത്രയും മനസ്സിലാക്കുക. അത് വേറെ എവിടെ നിന്നെങ്കിലും തുടങ്ങിയാൽ ശരിയാകത്തില്ല. മുമ്പോട്ട് മുമ്പോട്ട് ചെല്ലുമ്പോൾ അത് വ്യക്തമായി വരും. എന്തുകൊണ്ട് അതിൽ തുടങ്ങി എന്നുള്ളത് അത് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം കൂടെ ഇന്ന് പറഞ്ഞുതരാം. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്ന ചോദ്യ ന്യായമാണ്. ഈ പൂർവോത്രാസിദ്ധം, അതിന്റെ കാര്യം അത് ഞാൻ വ്യക്തമാക്കാം. അടുത്തൊരു ഉദാഹരണം എഴുതുക. എഴുതി ചോദിച്ചിരിക്കുന്നതൊക്കെ ശരിയാണ്. ചോദ്യം എഴുതിയാളുടെ പേരില്ല, ഉണ്ടോ? ഉണ്ട്. എഴുതിയാൾ കൈവയ്ക്കാൻ കൊള്ളാം. ആരാണ്? ശരി, കുറച്ച് പഠിച്ചിട്ടുള്ള ആളാണ്. ചോദ്യമൊക്കെ ശരിയാണ്, ഇത് നമ്മൾ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അടുത്ത ഉദാഹരണം എഴുതുക. ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാനിന്ന് അടുത്ത് മുമ്പോട്ട് പോയാലും. ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു ഉദാഹരണം അല്ല, രണ്ടുദാഹരണം കൂടെ ചെയ്യാം. നമസ്തേ, നമസ്തേ. സാർ നമ്മൾ ഉപയോഗിക്കുന്നതാണ്, നമസ്തേ എപ്പോഴും പറയുന്നതാണ്. ഇതെങ്ങനെ പിരിക്കും? നമഹത്തെ, നമഹത്തെ എന്ന് വിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു ഈ സംഗതി എളുപ്പമാണല്ലോ. പരത്തിൽ കരിയിരിക്കുന്നു, വിസർജനീയസ്യ സ വന്നു കഴിഞ്ഞാൽ ഇവിടെ സകാരം വരും, നമസ്തേ. പക്ഷെ പോരാ, നമ്മൾ നേരത്തെ പഠിച്ചതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണോ, ഇവിടെ ഈ നമസ് എന്ന് പറയുന്ന നേരത്തെ എന്താണ്, രാമസ് ഇവിടെ സുവാണ്, സുപ്പെന്ന് പറഞ്ഞു. അത് പലരും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് അറിയാൻ പ്രയാസമായിരിക്കും, നമ്മൾ ഇനി അത് പഠിക്കും. അത് സുപ്പാണ്. ഇതിലെ നമസ് എന്ന് പറയുന്നത് എന്താണ്? അവ്യയമാണ്. ഇത് സകാരത്തിൽ തന്നെ തുടങ്ങുന്നത്, പക്ഷേ ഈ സകാരം എന്ന് പറയുന്നത് എന്താണ്? അവ്യയത്തിന്റെ സകാരമാണ്. സുപ്പ് വരുന്നതല്ല. അവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, സദൃശം ത്രിശുലിംഗേഷു സർവാസുജ വിഭക്തിഷു വചനേഷു ച സർവേഷു എന്നം വേദി തദവ്യം. നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ ഞാൻ ഒന്ന് കേൾക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് ഇപ്പൊ രാമശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമക രാമ രാമാഹ ഇങ്ങനെ പോകും, രാമൻ രാമു രാമാൻ. അവ്യയത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന് ഒരിക്കലും മാറ്റം വരത്തില്ല. ഉദാഹരണം ച, ചഹ ചൗ അങ്ങനെ പോകത്തില്ല. ഛസ്യ എന്ന് പറയത്തില്ല, എല്ലാം ചഹ തന്നെ. രാമസ്യ എന്ന് പറയുന്ന പോലെ ചസ്യ എന്ന് പറയത്തില്ല. എന്ന് പറഞ്ഞാൽ വൈയാകരണന്മാർ ചിലപ്പോൾ ചസ്യ എന്നും പ്രയോഗിച്ചു, അത് വേറെ കാര്യം. എപ്പോഴും ഉപയോഗിക്കണം, ഏത് നിയമം പറഞ്ഞാലും സാമാന്യമാണ്, അതിന് അപവാദം വരും. അപ്പോൾ അത് നമ്മൾ അങ്ങോട്ട് കിടക്കണ്ട. ഇപ്പൊ നമ്മൾ ആ തുടക്കത്തിൽ നിന്നാൽ മതി, അവ്യയങ്ങൾക്ക് രൂപമാറ്റം വരത്തില്ല. അതുപോലെ ഒരു ശബ്ദമാണ് നമസ്, അവ്യയമാണ്. ആ സകാരം അതിൽ തന്നെ ഉള്ളതാണ്, ജന്മനാ ഉള്ളതാണ്. നമ്മൾ കൂട്ടിച്ചേർത്തല്ല. രാമശബ്ദത്തിന്റെ പരത്തിൽ സു വന്നത് ജന്മനാ ഉള്ളതല്ല, നമ്മൾ കൂട്ടിച്ചേർത്താണ്. നമസ് ഇവിടെ നിന്ന് തുടങ്ങണം. ഇവിടെ സന്ധി വരുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങണം. എന്താണ് സജുഷു രുഹു ഒരുത്തും വരും. ഒരുത്തും വരുമ്പോൾ എന്ത് വരുന്നു? നമ്മര് പ്ലസ് തേ. അത് അസു നേരത്തെ ഒന്നിന്നുള്ള വ്യത്യാസം എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രാതിപതിക സഞ്ജു വരുന്നു, സു വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു, അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ നമസ് തന്നെ, വേറൊന്നുമില്ല. വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി പറയണം. നമ്മ ഒരു ഇവിടെ എന്താണ് വരുന്ന ആദ്യം? സജുഷോരുഹു പദാന്തസ്യ സസ്യ സജുഷ്ഠരുസ്യ. ആ സൂത്രത്തെ കുറിച്ച് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഇതുവരെ പഠിച്ച സൂത്രങ്ങൾ യുഗവേണച്ചി വൃദ്ധിരേജി ആത്ഗുണ, ഈ സൂത്രങ്ങളെല്ലാം സാമാന്യവിധികളാണ്. സാമാന്യവിധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈയുടെ സ്ഥാനത്ത് യാവരും, അത് ഒരു സ്ഥലത്തല്ല, നൂറുകണക്കിന് സ്ഥലത്ത് വരും. അവർണത്തിൽ നിന്ന് അച്ചു വരും, ഇരിക്കുമ്പോൾ ഗുണം വരും, അത് ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും വരും. നമ്മളത് പല ഉദാഹരണങ്ങളും ചെയ്യും. വൃദ്ധി വരുന്നു, വൃദ്ധിരേജി, യച്ചോയ വായവ, ഇതെല്ലാം സാമാന്യവിധികളാണ്. വിശേഷവിധിയായിട്ട് നമ്മൾ ഒരു സൂത്രവും പഠിച്ചിട്ടില്ല. വിശേഷവിധി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് ഒരു സ്ഥലത്തെ വരും, വേറെ ഒരു സ്ഥലത്തും അത് പ്രവർത്തിക്കത്തില്ല. അങ്ങനെ ഒരു സൂത്രം നമ്മൾ പഠിച്ചില്ല, വിധി സൂത്രങ്ങളൊന്നും പഠിച്ചില്ല. എല്ലാ സാമാന്യവിധികളാണെന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ദൃഷ്ടാന്തങ്ങളിൽ പ്രയോഗിക്കാവുന്ന വിധി, അതാണ് സാമാന്യവിധികൾ. ഇവിടെ സസജുഷോരു എന്ന് പറയുന്ന സൂത്രത്തിൽ ഒരു സായുണ്ട്. വൃത്തി പറഞ്ഞു സസ്യ സജുഷ്ഠ. അപ്പോ ആ സാ എന്ന് പറയുന്നത് സാമാന്യവിധിയാണ്, ഒന്നിൽ കൂടുതൽ പല സ്ഥലത്തും പ്രയോഗിക്കും. അതാണ് നേരത്തെ എന്താണ് ഗുരുസ് സകാരത്തിൽ പ്രയോഗിച്ചു. ഇവിടെ ഇപ്പോൾ വേറൊരു സകാരമാണ്, ഇത് സകാരം തന്നെ, പക്ഷെ ഇത് സുപ്പല്ല, അവിടെയും പ്രയോഗിച്ചു സ. അങ്ങനെ പല സ്ഥലത്തും പ്രയോഗിക്കാം, ഒരുപാട് ഉദാഹരണങ്ങൾ കിട്ടും. അതുകൊണ്ടത് സാമാന്യവിധി. പക്ഷേ ഈ സൂത്രത്തിന്റെ പ്രത്യേകത എന്താണ്? ഇതിനകത്ത് സാമാന്യവിധിയുണ്ട്, വിശേഷവിധിയുണ്ട്. കാരണം ഇതേ സൂത്രത്തിൽ തന്നെ ഒരു ഉദാഹരണത്തിന് വേണ്ടി, ഒരു പദത്തിന് വേണ്ടിയാണ് പറഞ്ഞത് സജുഷ്. സജൂഹ എന്നൊരു ശബ്ദം വരും, സജൂഹ് സജുഷ സജുഷ. ആ ഒരു പ്രത്യേക ശബ്ദത്തിന് വേണ്ടിയിട്ടും കൂടെ ഈ സൂത്രത്തിൽ ആ പദം വച്ചു. എന്ന് വെച്ചാൽ സൂത്രത്തിന്റെ ഒരംശത്തിൽ, സകാരം എന്ന് പറയുന്ന അംശത്തിൽ ഇത് സാമാന്യവിധിയും, സജുഷ എന്ന് പറയുന്ന ആ അംശത്തിൽ ഇത് വിശേഷവിധിയുമാണ്. മുമ്പുള്ളതിൽ നിന്നുള്ള ഒരു വ്യത്യാസം കാണിക്കാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ്. അപ്പൊ ചില സൂത്രങ്ങൾ അങ്ങനെ വരും, അതിൽ സാമാന്യവിധിയും കാണും, വിശേഷവിധിയും കാണും. ചില സൂത്രങ്ങൾ വരും കേവല വിശേഷവിധി, ഒരു ഉദാഹരണത്തിന് ഒരു സൂത്രം. അപ്പൊ വിധികൾ അങ്ങനെ മൂന്ന് തരത്തിൽ വരും, ചിലയിടത്ത് സാമാന്യവിധി, ചിലയിടത്ത് വിശേഷവിധി, ചിലയിടത്ത് മിശ്രവിധി. സാമാന്യവും വിശേഷവും ഒന്നിൽ വന്നു, അതാ സൂത്രത്തിന്റെ ഒരു വിശേഷത കാണിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ ഈ ചെയ്യുന്ന സംഭവമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. ഇവിടെയും നമ്മളെന്താണ്? സകാരത്തിൽ നിന്ന് തുടങ്ങി നമസ്, ഇവിടെ സുപ്പൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്തു? സസജുഷ രൂ വന്നു. ഇവിടെ എന്തോരും രൂ ആണ് വരുന്നത്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. രൂവിൽ ഉ എന്ന് പറയുന്നത് ഉപദേശ അനുനാസ് ഇത്ത് എന്നുള്ള സൂത്രപ്രകാരം ഇത്താവും. അത് അനുനാസികമായ ഉകാരമാണ്. എങ്ങനെ അനുനാസികമായി? പ്രതിജ്ഞ അനുനാസിക്യ പാണിനീയാഹ, പാണിനീയന്മാർ പറഞ്ഞിരിക്കുന്നു അത് അനുനാസികമാണെന്ന്. അതുകൊണ്ടത് ഇത്തായി. തസ്യ ലോപഹ നിങ്ങൾ പഠിച്ച സൂത്രം ലോപിച്ചു പോയി, ശേഷിക്കുന്നതാണ് നമരത്തെ. പരത്തിൽ നോക്കുക, തേ അവിടെ ഖരിലെ തായിരിക്കുന്നു. ഖരവസാനയോർ വിസർജനീയ എന്തുവരുന്നോടത്ത് നമഹ നമഹ നമഹ നമഹ നല്ലത് എഴുതിയത് നമഹ തേ. ഈ സൂത്രത്തെക്കുറിച്ചും സൂത്രങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു പൊതുകാര്യമാണ്. അതായത് ഇവിടെ ഇനി പ്രവർത്തിക്കുന്ന ഏതാണ്? വിസർജനീയസ്യ സഹ ആദ്യ സജുഷു രൂപന്നു. അത് കഴിഞ്ഞിട്ട് ഖരവസാനിയവർ വിസർജനീയ വന്നു. ഇപ്പോൾ അത് വന്നു. ഇനി അടുത്ത് വിസർജനീയസ്യ സ എപ്പോ ഖരുപരമായിരിക്കും. നമസ്തേ നമസ് സ എല്ല നമസ്തേ തുടങ്ങിയിടത്തെത്തി. ആദ്യം പറഞ്ഞു എന്താണ്? എപ്പോഴും ലക്ഷ്യം നമ്മുടെ മനസ്സിലിരിക്കണം. ലക്ഷ്യം എന്താണ്? നമസ്തേ. സൂത്രങ്ങൾ പ്രയോഗിച്ച് പ്രയോഗിച്ച് നമ്മളവിടെ എത്തുകയാണ്. പക്ഷേ ഭാഷയിൽ നമ്മൾ പ്രയോഗത്തിൽ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? നമഃ തേ. അതെന്തുകൊണ്ടാണെന്നും പറയാം. പദം അതെ. കാരണം നമ്മൾ പിരിക്കുന്ന എന്താണ്? പദങ്ങളെ പിരിച്ചെടുക്കുകയാണ്. കാരണം നമസ് എന്ന് പറഞ്ഞൊരു പദമില്ല. പദം എന്ന് പറയുന്നത് എന്താണ്? നമഃ, ഇതാണ് പദം. നമഃ തേനെ നമുക്ക് പിരിക്കാൻ പറ്റും. കാരണം അപദം ന പ്രയുഞ്ചീത, പദമേ നമുക്ക് പ്രയോഗിക്കാൻ അവകാശമുള്ളൂ. പ്രയോഗത്തിൽ പ്രക്രിയയിൽ നമുക്ക് എന്ത് വേണോ ചെയ്യാം, നമസ് എന്നോ നമരുന്നോ ഒക്കെ ചെയ്യാം. അത് പ്രക്രിയ എന്ന് പറയും. പക്ഷേ നമ്മൾ ഭാഷയിൽ പ്രയോഗിക്കുമ്പം പ്രക്രിയയിലെ ശബ്ദങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല. നമസ് തേന്നൊന്നും പിരിക്കാൻ പാടില്ല. അവിടെ നമഃ തേന്നി തന്നെ പദത്തെ തന്നെ പിരിച്ചെടുക്കും. പക്ഷെ പ്രക്രിയ എന്ന് പറയുമ്പോൾ അവിടെ എന്തുവരും? സൂത്രങ്ങൾ പ്രവർത്തിക്കും. വ്യാകരണ പാണിനിയുടെ സൂത്രങ്ങൾ പ്രവർത്തിക്കും. അപ്പൊ അത് എവിടെ മുതൽ പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്ന് നമുക്കറിഞ്ഞാലേ നമുക്ക് മുമ്പോട്ട് പഠിക്കാൻ പറ്റും. ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ പ്രകടനത്തിലുള്ള എല്ലാ സൂത്രങ്ങളും നമ്മുടെ മനസ്സിലിരിക്കും. എന്നാലേ ഇത് ശരിയായ രീതിയിൽ നമുക്ക് ഒരിടത്തുകൊണ്ട് എത്തിക്കാമോ? ഇല്ലെങ്കിൽ ഇതുവരെ നമ്മൾ സന്ധി പഠിച്ചതുപോലെ ആയി എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ സന്ധി പഠിക്കാൻ തുടങ്ങിയവരിവിടെയുണ്ട്. ഒരുപക്ഷെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് പഠിക്കാൻ തുടങ്ങിയവരും ഇവിടെ കാണും. വലിയ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോഴും വീണ്ടും പഠിക്കുന്നത്. അതുകൊണ്ട് അത് കാര്യമില്ല. എന്താണ് പഠിക്കണം? പക്ഷേ നേരെ പഠിക്കണം. നീ കുഴപ്പം, നീ പ്രയോജനം വരത്തില്ല. പഠിച്ചാൽ മാത്രം പോരാ, പഠിക്കുന്നത് നേരെ ആയിരിക്കും, നേരെ ചുവ ആയിരിക്കും. അങ്ങനെ പഠിക്കാത്തത് കൊണ്ടാണ് എന്നും എന്നും ഇത് പഠിക്കേണ്ടി വരുന്നത്. ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ അടുത്ത ജന്മത്തിലൂടെ പഠിച്ചാലേ തീരത്തുള്ളൂ. അങ്ങനെ വരരുത്. ഇവിടെ നമഃ നമ്മൾ പിരിച്ചെടുക്കും. നമഃ എന്ന് പറയുമ്പോൾ അവിടെ നമ്മളൊരു പദത്തെ പിരിച്ച് മാറ്റി. അവിടെ നമസ് എന്ന് പറയുന്ന അതിലെ സകാര അവസാനമാണ്. അതുകൊണ്ട് അവിടെ എന്തുവരും? പദം വേറെ സദ് സജുഷൊരു ഖരവസാനിയോർ വിസർജനീയ വന്നു. പിന്നീട് വിസർജനീയസ് സ വരുന്നു ഇവിടെ അവസാനം. ഇവിടെ ഒരു പ്രത്യേകത കൂടെയുണ്ട്. ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നുകൊണ്ട് പറയുന്നതാണ്. നമ്മൾ ആദ്യം തുടക്കത്തിലേ പറഞ്ഞു എന്താണോ ഈ സന്ധികളെല്ലാം വരുന്നത് സംഹിതാധികാരത്തിലാണ്. നമ്മൾ ഇഗോ ഇണച്ച് ആ ഗുണ വൃദ്ധിരേതി ഇതെല്ലാം സംഹിതാധികാരത്തിലുള്ള സൂത്രങ്ങളാണ് പഠിച്ചത്. അതായത് ആറാം അധ്യായത്തിൽ രണ്ട് സംഹിതാധികാരമുണ്ട്. ഒന്നാമത്തെ സംഹിതാധികാരത്തിൽപ്പെട്ടാണ് നമ്മൾ പഠിച്ച ആത്മണ വൃദ്ധിരേചി അദ്ദേഹം ഗുണ ഇതല്ല ആത്മണ ഇതല്ല അദ്ദേഹം ഗുണയല്ല ആത്മ ഇതെല്ലാം ഒന്നാമത്തെ സംഹിതാധികാരം സംഹിതായാം. അതേ അധ്യായത്തിൽ തന്നെ ഇനിയും ഒരു സംഹിതാധികാരം കൂടെയുണ്ട്. അവിടെയുള്ള സൂത്രങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. എന്നാൽ ഇപ്പം നമ്മൾ അവസാനം പഠിച്ച എന്താണ്? വിസർജനീയസ്യ സഹ എന്ന് പറയുന്നതും ഇത് മറ്റൊരു സംഹിതാധികാരത്തിലുള്ളതാണ്. എന്നുവെച്ചാൽ മൂന്നാമത്തെ സംഹിതാധികാരത്തിലുള്ളതാണ്. എട്ടാം അധ്യായത്തിന്റെ രണ്ടാം പാദത്തിന്റെ അവസാനത്തെ സൂത്രം മുതൽ വീണ്ടും സംഹിതാധികാരം തുടങ്ങും. തയോ യാവച്ചി സംഹിതായ എന്ന് പറയുന്ന ഒരു സൂത്രമുണ്ട് അവിടെ. എട്ടാം അധ്യായത്തിന്റെ രണ്ടാം പാദത്തിന്റെ അവസാന സൂത്രം. ആ സംഹിതാധികാരത്തിലാണ് ഈ സൂത്രം വന്നിരിക്കുന്നത്. ഏത്? സർജനീയസ്യജുഷ്വരു എന്ന് പറയുന്നത് സംഹിതാധികാരത്തിൽപ്പെട്ടാൽ അവിടെ സംഹിതയും, കാരണം അത് നമ്മുടെ പ്രസവത്തിൽ ഇരിപ്പുണ്ട്. എട്ടാം അധ്യായത്തിലെ രണ്ടാം പാദത്തിൽപ്പെട്ടാണ്, 8:2:66 പ്രസവത്തിൽ നോക്കിയാൽ അവിടെ സംഹിതാധികാരം. പക്ഷെ വിസർജനീയസ്യ നോക്കുക, 8:3 34-ാമത്തെ സൂത്രം അത് സംഹിതാധികാരത്തിലാണ്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ അറിഞ്ഞിരിക്കണം, നമ്മൾ ഓർത്തു വയ്ക്കണമെന്നൊന്നുമില്ല. കൂടുതൽ അങ്ങനെ സമഗ്രമായി അറിയണമെങ്കിൽ ഇതൊക്കെ മനസ്സിൽ ഇരുന്നാലേ പറ്റും. മൂന്നാമത്തെ സംഹിതാധികാരം. അപ്പൊ സംഹിതാധികാരത്തിലുള്ള പ്രത്യേകത എന്താണ്? സംഹിതയുണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. അപ്പൊ ഇത് സന്ധ്യയാണ് ശരിക്കും. ഇവിടെ പറയും ശരിക്കും ഇവിടെ ഉച്ചാരണ സംസ്കരണമാണ് നടക്കുന്നതെന്ന് പറയുന്നാൽ ഇത് സംഹിത അധികാരത്തിൽപ്പെട്ടുകൊണ്ട് ഇത് സന്ധ്യയാണ്. സന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസർജനീയസ്യ പ്രകാരം സകാരം വരണമെങ്കിൽ അതിന്റെ പരത്തിൽ ഒരു വർണ്ണം ഉണ്ടായിരിക്കണം. സംഹിത പറഞ്ഞല്ലോ, സംഹിത വിരിക്കുന്ന സൂത്രം ഏതാണ്? ആ പരസന്നികർഷ സംഹിത. ഇതൊക്കെ ഓർമ്മ വേണം. എന്താണ് എന്റെ വൃത്തി? വർണ്ണാനാം അതിശയിത സന്നിധി ആണ് സന്നിവേഷ സംഹിത സന്യാസ്യ. അപ്പൊ ഒരു വർണ്ണത്തിന്റെ പരത്തിൽ വേറൊരു വർണ്ണം വരുമ്പോൾ മാത്രമേ അവിടെ സംഹിത വരത്തുള്ളൂ. ഇവിടെ നമസ്തേ എന്നിരിക്കുന്നിടത്ത് പരത്തിലൊരു വർണ്ണം വന്നു, സംഹിത വന്നു. സംഹിത വന്ന ഉടനെ തന്നെ എന്ത് ചെയ്തു? വിസർജനീ സസാകരെ പ്രവർത്തിച്ചു, നമസ്തേ എന്ന് വന്നു. അസുഖം നോക്കുക, നമഹത്തെ. അവിടെ നമഹ എന്ന് പറയുന്നത് നമ്മൾ പിരിച്ചു ഇങ്ങെടുത്ത് മാറ്റി. പിരിച്ചു മാറ്റുമ്പോൾ സൂത്രം എന്താ പറയുന്നത്? ഖരവസാനയോർ വിസർജനീയ. ഖരുപരമിരിക്കുമ്പോഴും അവസാനത്തിനും ദേഹത്തിന് വിസർഗം വരും. അപ്പോൾ ഇവിടെ നമഹ നമ്മൾ പിരിച്ചു മാറ്റിയപ്പോൾ എന്തായി? രേഖ അവസാനമായി. എന്നുവെച്ചാൽ പരത്തിൽ വർണ്ണമൊന്നുമില്ല. എന്നുവെച്ചാൽ അവിടെ സംഹിതയുടെ ആവശ്യമില്ല. അതും സംഹിതാധികാരത്തിൽപ്പെട്ട സൂത്രമാണ്. അതും ഈ 8-ാം അധ്യായത്തിലെ 3-ാം ഭാഗത്തിലെ സൂത്രമാണ്. ഇതിന് മുമ്പ് വരുന്ന സൂത്രമാണ്. പക്ഷേ ആ സൂത്രത്തിൽ പ്രത്യേകം പറഞ്ഞു എന്താണ്? അവസാനേ. രേഖം അവസാനം വന്നു കഴിഞ്ഞാൽ അതിന് വിസർഗം വരും എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ സംഹിതയുടെ ആവശ്യമില്ല, പരത്തിൽ വർണ്ണത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ പിരിച്ചെടുക്കുന്നത് നമഹ. അവിടെ രേഖം അവസാനത്തിൽ വന്നു, വിസർഗം വന്നു, നമഹ എന്ന് പിരിക്കാൻ പറ്റുന്നു. അതേസമയം അതിന്റെ പരത്തിൽ ഖരു വന്നു കഴിഞ്ഞാലോ അവിടെ പറഞ്ഞെന്താണ്? ഖരവസാനോർ വിസർജനീയ. ഖരി അവസാനേജ രേഭസ്യ വിസർഗ സ്യാത്. ഖരു പരമിരിക്കുമ്പോഴും അവസാനത്തിൽ ഇവിടെ കരുപരമിരുന്നു തേ, അവിടെ എന്താണ്? പരത്തിൽ വന്നു, അവിടെ സംഹിത വന്നു. സംഹിത വന്ന ഉടനെ തന്നെ എന്ത് ചെയ്തു? അവിടെ വിസർഗം വന്നു. അതാണ് നമ്മര് തേ എന്നുള്ളിടത്ത് സംഹിത വന്നു, വിസർഗം വന്നു. അപ്പോൾ ആ സൂത്രം രണ്ടു തരത്തിൽ പ്രവർത്തിക്കും. ഒന്ന് സംഹിതയില്ലാത്തടത്ത്, സംഹിതയില്ലാത്തടത്ത് എന്ന് വെച്ചാൽ അവസാനമായി നമഹ ഇരിക്കുമ്പോൾ, അതാണ് നമ്മൾ സാധാരണ പിരിക്കുമ്പോൾ നമഹ എന്ന് പിരിക്കുന്നു. എന്നുവെച്ചാൽ അവിടെ അവസാനമാണ്, പരത്തിൽ വേറൊന്നുമില്ല. നമ്മൾ നമഹ പ്ലസ് തേ എന്ന് പിരിച്ചെഴുതുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ നമ്മൾ നമഹ എന്ന് പറയുന്നതിനെ പ്രത്യേകം മാറ്റുകയാണ്. അവിടെ സംഹിതയില്ല, അത് അവസാനമായി രേഖം വിസർഗം വന്നു. ഇനി പ്രക്രിയ ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെ പിരിക്കുന്നു? നമഹ പ്ലസ് തേ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ അവസാനിച്ചില്ല, പരത്തിൽ താ ഇരിപ്പുണ്ട്, താ ഇരിക്കുന്നത് കൊണ്ട് ഇവിടെ സംഹിതയുണ്ട്, സംഹിതയുണ്ടുകൊണ്ട് ഇവിടെ പരിപാടി തീരാൻ പാടില്ല, അവിടെ വിസർഗത്തിന് സകാരം വരണം. അതുകൊണ്ടാണിത് രണ്ടും വരുന്നത്. ഒരിടത്ത് നമഹ എന്ന് നമുക്ക് പിരിക്കാം, അത് അവസാനമായതുകൊണ്ട് നമസ്തേ എന്ന് പിരിക്കുന്നു, അത് പരത്തിൽ തായിരിക്കുന്നു, സംഹിതയുണ്ട്, സംഹിതയുണ്ട്, എന്ത് ചെയ്തു? വിസർഗത്തിന് സകാരം വന്നു നമസ്തേ. ഇപ്പൊ സന്ധി ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തുവരും? നമസ്തേ എന്ന് വെച്ചാൽ അവിടെ സംഹിതയുണ്ട്. അതിനമ്മൾ പദങ്ങൾ പിരിച്ചെടുക്കുമ്പോൾ നമഹ, അവിടെ സംഹിതയില്ല, വിസർഗം അവിടെ അവസാനത്തിലാണ്. ഞാൻ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ വാക്യ സംസ്കാരത്തിലെന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? നമഹ അവിടെ തീരുന്നില്ല, അടുത്ത വാക്യത്തിൽ വേറൊരു പദം വരികയാണ്. ആ പദത്തിനെ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇവിടുത്തെ ക്രിയകൾ ചെയ്യാൻ. അപ്പൊ വിസർഗത്തെ അവിടെ അവസാനിക്കാൻ പാടില്ല. അടുത്ത വാക്യത്തിലെ ഒരു വന്നു, അവിടെ സംഹിതയുണ്ട്, താ വന്നു, ഉടനെ തന്നെ സ് വന്നു, നമസ്തേ എന്ന് വന്നു. പക്ഷെ നമ്മൾ എവിടെ നിന്ന് തുടങ്ങുന്നു? നമസ് എന്ന് പറയുന്ന അവ്യയത്തിന്റെ സകാരത്തിൽ നിന്ന്. അതുകൊണ്ട് അവസാനത്തിൽ വരുമ്പോൾ അവിടെ പ്രക്രിയകളെല്ലാം പൂർണ്ണമായിരിക്കും. അല്ല, പ്രത്യേകം പിരിച്ചെടുക്കുകയാണെങ്കിൽ അതിനെ അവസാനമായി കണക്കാക്കിക്കൊണ്ട് അതിന് ഈ പറയുന്ന കണക്കിൽ ആദ്യം എന്ത് വരുന്നു? സസ്യശിക്ഷ ഒരു പ്രകാരം വിരുത്തും വന്നു, പിന്നെ കരവസാന ഒരു വിസർജനീയ പ്രകാരം വിസർഗം വന്നു, വിസർജനീയ സസ്യപ്രകാരം സ്ഥാപനം. ഇനിയിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയാണ്. ഇപ്പൊ നമസ്തേ എന്നിരിക്കുന്നു, ഇവിടെ സകാരത്തിന് എന്തുകൊണ്ട് വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചുകൂടാ? വീണ്ടും ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുക. നമസ്തേ എന്നിരിക്കുന്നു, ഇവിടെ വീണ്ടും ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എന്ത് വരുന്നു? സജുഷ്വരു പ്രകാരം ഇരുത്തും വരുന്നു, വിസർഗം വരുന്നു, സകാരം വരുന്നു, വീണ്ടും വരുത്തും വരുന്നു, വിസർഗം. കാരണം സൂത്രങ്ങൾ പ്രയോഗിക്കാമല്ലോ, പാണിനി സൂത്രങ്ങളെ നിർമ്മിച്ചിരിക്കുകയല്ലേ, സൂത്രങ്ങൾ പ്രയോഗിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, ഒരിക്കലും അവസാനിക്കത്തില്ല, കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ അവസാനം എവിടെ? അതിനു വേണ്ടിയിട്ടാണ് ആദ്യം വരെ നിയമം പറഞ്ഞത്. എന്താണ് പൂർവോത്തര സിദ്ധം? പാണിനി അഷ്ടാധ്യായി രണ്ടായി തിരിച്ചിട്ടുണ്ട്, സിദ്ധകാന്ഡവും അസിദ്ധകാന്ഡവും. സപാദ സപ്താധ്യായി എന്ന് പറഞ്ഞാൽ ഏഴ് അധ്യായവും എട്ടാമത്തെ അധ്യായത്തിൽ ആദ്യ പാദവും കൂടി ചേർന്നിട്ട് സപാദ സപ്താധ്യായി എന്ന് പറയുന്നത് അത് സിദ്ധകാന്ഡമാണ്. എട്ടാം അധ്യായത്തിൽ ശേഷിക്കുന്ന മൂന്ന് പാദങ്ങൾ 2, 3, 4 അത് അസിദ്ധകാന്ഡമാണ്. അവിടെ ഒരു നിയമം പറഞ്ഞു, സംസ്കാരം, ഒരു പദം സംസ്കൃതമാകുക അല്ലെങ്കിൽ വാക്യം സംസ്കൃതമാകുക, അതിന്റെ അന്തിമമായ സംസ്കാര കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ അസിദ്ധകാന്ഡത്തിലെ ത്രിപാദിയിലെ സൂത്രങ്ങളാണ്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് സിദ്ധകാന്ഡത്തിലെ സൂത്രങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല. ലോപശാകല്യസിയുടെ ഉദാഹരണത്തിൽ അത് വ്യക്തമാക്കിയാണ്. അത് ആ നിയമം പറഞ്ഞ എന്താണ്? സിദ്ധകാന്ഡത്തിനും അസിദ്ധകാന്ഡത്തിനും ഇതേ നിയമം തന്നെ അസിദ്ധകാന്ഡത്തിലുമുണ്ട്. ഈ നിയമം എങ്ങനെ? അസിദ്ധകാന്ഡത്തിലും നേരത്തെ എന്താ പറഞ്ഞത്? ആദ്യം സിദ്ധകാന്ഡത്തിലെ സൂത്രങ്ങളെല്ലാം പ്രക്രിയകളെല്ലാം ചെയ്ത് അവസാനം അസിദ്ധകാന്ഡത്തിലെ സൂത്രങ്ങൾ കൊണ്ട് സംസ്കാരം പൂർത്തിയാക്കിയാൽ പിന്നെ രണ്ടാമതും പോയി സിദ്ധകാന്ഡത്തിലെ സൂത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ലോപശകല്യസ്യാന്ന് പറയുന്ന അസിദ്ധകാന്ഡത്തിലാണ് അല്ലെങ്കിൽ ത്രിപാദിയിലാണ് അത് വന്ന് അതിൻ്റെ ആ പരിഷ്കരണം പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ പിന്നീട് സിദ്ധകാന്ഡത്തിലെ ആത്മന പ്രവർത്തിക്കാൻ പാടില്ല. ഉദാഹരണമൊക്കെ അവിടെ പറഞ്ഞു. അതേ നിയമം തന്നെ ഇവിടെ അസിദ്ധകാന്ഡത്തിലുമുണ്ട്. എന്താണോ അസിദ്ധകാന്ഡത്തിനും അതേ നിയമം തന്നെ, പൂർവപൂർവ സൂത്രങ്ങൾ ആദ്യം പ്രവർത്തിക്കുന്നു. പൂർവപൂർവ സൂത്രങ്ങളിലൂടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് സംസ്കാരം പൂർത്തിയായാൽ, സംസ്കാരം പൂർത്തിയാകുക എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എപ്പോഴും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ലക്ഷ്യമിരിക്കണം, നമസ്തേ പൂർണ്ണമായി. ആദ്യാദ്യ സൂത്രങ്ങൾ പ്രവർത്തിച്ച് ഇവിടെ പൂർണ്ണമായി, ഇനി പൂർവ്വസൂത്രങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല. അതാണ് അസിദ്ധകാന്ഡത്തിലും പാണിനി പറഞ്ഞിരിക്കുന്ന നിയമം. കാരണം എന്തുകൊണ്ട്? നമ്മുടെ ലക്ഷ്യത്തിലെത്തി, സംസ്കാരം പൂർണ്ണമായി, ഇനി പൂർവ്വസൂത്രങ്ങൾ വീണ്ടും കയറി പ്രവർത്തിക്കാൻ പാടില്ല. അത് സൂത്രത്തിന്റെ ക്രമം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആദ്യ സസജുഷോരു വന്നു, ഒന്ന് ത്രിപാദിയിൽ, അടുത്ത് വരുന്ന സൂത്രം അത് കഴിഞ്ഞ് അടുത്ത പാദത്തിൽ വരുന്ന സൂത്രമാണ് ഖരവസാനിയോർ വിസർജനീയ. സൂത്രം മറിച്ച് നമ്പർ നോക്കിയാൽ മനസ്സിലാവും. അത് കഴിഞ്ഞ് അതേ പാദത്തിൽ അടുത്ത് വരുന്ന സൂത്രമാണ് വിസർജനീയസ്യ സഹ. സസജുഷോരു പ്രവർത്തിച്ച് അത് കഴിഞ്ഞ് ഖരവസാനിയോർ വിസർജനീയ പ്രവർത്തിച്ച് അത് കഴിഞ്ഞ് പിന്നെ വിസർജനീയസ്യ സഹ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ പൂർവ്വസൂത്രങ്ങൾ വീണ്ടും സജുഷോരുവിന് പ്രവർത്തിക്കാൻ പാണിനി അനുവാദം കൊടുത്തിട്ടില്ല. അതാണ് അസിദ്ധം എന്ന് പറയുന്നത്. ത്രിപാദിയിലും ഈ നിയമമുണ്ട്. അപ്പൊ സിദ്ധകാന്ഡത്തിൽ സൂത്രങ്ങളെല്ലാം പ്രവർത്തിച്ച് പിന്നെ ഉച്ചാരണ സംസ്കരണത്തിന് വേണ്ടി അസിദ്ധകാന്ഡത്തിലെ സൂത്രങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ പൂർവകാന്ഡത്തിലെ സൂത്രങ്ങൾക്ക് പ്രവർത്തിക്കാൻ അവകാശമില്ലാത്തത്, അതിനുള്ള ലൈസൻസ് ഇല്ല, അതുപോലെ തന്നെ ത്രിപാദിയിലെ പൂർവപൂർവ സൂത്രങ്ങൾ പ്രവർത്തിച്ച് അവസാനം എത്തി ലക്ഷ്യത്തിലെത്തിച്ചേർന്ന് ലക്ഷ്യ സംസ്കാരം പൂർണ്ണമായി കഴിഞ്ഞാൽ പൂർവസൂത്രങ്ങൾക്ക് പ്രവർത്തിക്കാൻ അവകാശമില്ല. ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. സസജുഷോരു 8:2-ൽ 66 ഖരവസാന വിസർജന 8:3-ൽ 25 വിസർജനിസ് സഹ എന്ന് പറയുന്നത് 8:3-ൽ 34 ഇത് ഏതുപോലെ എന്ന് വെച്ചാൽ പഴയ കാലത്ത് വീട് വയ്ക്കും പോലെ. പഴയ കാലം എന്ന് വെച്ചാൽ ഈ RCC ഒക്കെ വരുന്നതിന് മുമ്പ് ആദ്യ ഫൗണ്ടേഷൻ അസ്ഥിവാരം നല്ലവണ്ണം കെട്ടി ഉറപ്പിക്കും, അത് കഴിഞ്ഞിട്ട് ചോര് കെട്ടും, അത് കഴിഞ്ഞിട്ട് മേളിൽ ഉത്തരം, കഴുക്കോല്, പട്ടിക എല്ലാം അടിക്കും, പിന്നെ ഓലമേയും. ഇത് ക്രമത്തിനേ ചെയ്യാൻ പറ്റും. ഓലമേഞ്ഞതിന് ശേഷം അസ്ഥിവാരം ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. ആദ്യം അസ്ഥിവാരം ഉറപ്പിക്കണം, അത് കഴിഞ്ഞിട്ട് ചോര്, അത് കഴിഞ്ഞ് ഉത്തരം വയ്ക്കാൻ പറ്റൂ. ഉത്തരം വച്ചതിന് ശേഷം ചോര് കെട്ടാൻ ഏത് മേശിരി വിചാരിച്ചാലും നടക്കത്തില്ല. അപ്പൊ ചെയ്യുന്നതിനൊരു ക്രമമുണ്ട്. ആ ക്രമം തന്നെയാണ് പാണിനി ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ആദ്യം അതിന്റെ അസ്ഥിവാരം ഉറപ്പിക്കുക, പിന്നീട് ചോര് കെട്ടുക, പിന്നെ ഉത്തരം വയ്ക്കുക, പിന്നെ ഓല മേയുക, പിന്നെ അവസാനം കയറി താമസിക്കുക. അതാണ് പ്രയോഗം. അപ്പോൾ ഇവിടെ സസജുഷോരു എന്ന് പറയുന്നത് നമുക്ക് എടുക്കാം. എന്താണ് അതിന്റെ അസ്ഥിവാരം? ഖരവസാന വിസിനിയ എന്ന് പറയുന്നത് അവിടെ ചോരും കെട്ടി മേളിൽ ഉത്തരവും കഴുക്കോലും പട്ടിക എല്ലാം അടിച്ച് വിസർജനീസ വന്നപ്പോൾ ഓല മേഞ്ഞ് ഇനി നമുക്ക് താമസിക്കാൻ ഉപയോഗിക്കാം, തിരിച്ചു ചെയ്യാൻ പറ്റില്ല. വിസർജനീസ ഇത് ആദ്യം ഓല മേയുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും ആദ്യം പോയി ഫൗണ്ടേഷൻ മാന്താൻ പോയി കഴിഞ്ഞാൽ വീട് താഴെപ്പോകും. അപ്പോൾ വ്യവഹാരത്തിൽ എങ്ങനെയാണ് ഒരു ക്രമം ഉള്ളത്? നിർമ്മാണ പ്രക്രിയയ്ക്ക് അതുപോലെ തന്നെയാണ് പാണിനി ഒരു ക്രമം സ്വീകരിച്ചിരിക്കുന്നത്. ശബ്ദ സംസ്കരണത്തിൽ ക്രമമായിട്ടേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇതിനൊക്കെ അപവാദമുണ്ട്. അത് പറഞ്ഞല്ലോ, പാണിനിയുടെ ഏത് നിയമത്തിനും അപവാദമുണ്ടെന്ന്. ഇപ്പോൾ നമ്മളൊരു വീടൊക്കെ പൂർത്തിയായി നോക്കിയപ്പോൾ ഒരു മുറിക്കകത്ത് വേണ്ടത്ര വെളിച്ചവും കാറ്റും ഇല്ലെങ്കിൽ ഒരു ചെവര് ശകലം ഇടിച്ചിട്ടൊരു ജനൽ വയ്ക്കും. അതുപോലെ ചില പണികൾ പാണിനി വീണ്ടും ചെയ്യും. അതൊക്കെ നമുക്ക് വരുന്ന സ്ഥലത്ത് മനസ്സിലാവും. പക്ഷെ ഇത് സാമാന്യ നിയമമാണ്. ക്രമമായിട്ട് ചെയ്യാൻ പറ്റൂ, അത് പണി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ആദ്യം പോലുള്ള പണി ചെയ്യരുത്. ആ ഒരു നിയമമാണ്. അത് പറയും എന്താണ്, പാണിനി എന്ന് പറയുന്നത് ലൗകികമായ നിയമങ്ങളും വൈദികമായ നിയമങ്ങളും സൂത്രത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രക്രിയയാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് ആ സംസ്കരണം പൂർത്തിയായാൽ പിന്നെ പൂർവ്വസൂത്രങ്ങൾ എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല എന്ന് ചിന്തിക്കരുത്. അതിന് അപവാദങ്ങളില്ലാത്ത സ്ഥലങ്ങളൊഴികെ. അതുകൊണ്ട് ഇവിടെ പൂർത്തിയായി. നമ്മൾ നമസ്തേ തേ എന്ന് പറഞ്ഞ തവ തുഭ്യം എന്നുള്ള അർത്ഥത്തിലാണ്. ചതുർത്ഥിയാണ് തുഭ്യം നമഃ, നിനക്ക് നമസ്കാരം. ബഹുമാനത്തിൽ പറയുകയാണെങ്കിൽ താങ്കൾക്ക് നമസ്കാരം എന്നാണ് നമസ്തേ എന്ന് പറഞ്ഞു. വിഷ്ണുശബ്ദത്തിന്റെ ചതുർത്ഥി ഏകവചനത്തിലാണ് തുഭ്യം തേ. രണ്ടിൽ നിന്നും വരും അന്വാദേശമായിട്ട് തേ വരും. ത്വം യുവാം യൂയം ത്വം ത്വ യുവാം വായുഷ്മാൻ വഹ, അങ്ങനെ രൂപങ്ങൾ പോകും പഠിച്ചു പോകുന്നു. തവ തേ എന്ന് വരും. അതുപോലെ തന്നെ തുഭ്യം തേ ചതുർത്ഥിയിൽ വിഷ്ണുശബ്ദം പഠിച്ചിട്ടുള്ളവർക്കറിയാം. നമഃ തേ തേ തവ തേ തവ തുഭ്യം എല്ലാം ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ തുഭ്യത്തിന് പകരം തേ ഉപയോഗിച്ചിരിക്കുകയാണ്. ചതുർത്ഥി ഉപയോഗിക്കുന്നതാണ് നമ സ്വസ്തി സ്വഹ സ്വധ അലം വഷ യോഗ ഒരു സൂത്രം നമ്മൾ പഠിക്കും. അവിടെ നമശബ്ദത്തിന്റെ യോഗത്തിൽ തൃതീയ ചതുർത്ഥി ഉപയോഗിക്കുന്നു. തേ നമഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നമസ്കാരം എന്നേ ഉള്ളൂ. മലയാളത്തിൽ പഴയ മലയാളത്തിൽ പറയുമ്പോൾ നിനക്കായിക്കൊണ്ട് നമസ്കാരം എന്നൊക്കെ പറയും. ആയിക്കൊണ്ട് ചതുർത്ഥി ജ സർവത്ര പരികീർത്തിത എന്നൊക്കെ നമ്മൾ പറയും. ഇത്രയും വിളച്ചിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് നമസ്കാരം. നമ ശിവായ ശിവന് നമസ്കാരം. നമ്മുടെ ചതുർത്ഥി നമശബ്ദത്തിന്റെ ഇതിനെ ഉപപദ വിഭക്തി എന്ന് പറയും. വിഭക്തി രണ്ടു തരത്തിലുണ്ട്, കാരക വിഭക്തിയും ഉപപദ വിഭക്തിയും. ഇത് ഉപപദ വിഭക്തിക്ക് ഉദാഹരണമാണ്. അത് ഇത്രയേ ഉള്ളൂ. നമസ് എന്ന് പറയുന്ന ആ അമ്പ്യത്തിന്റെ യോഗത്തിൽ അതിനോട് യോഗത്തിൽ എന്ന് വെച്ചാൽ അതിനോട് അന്വയിക്കുന്ന ശബ്ദം ഏതോ അതിൽ ചതുർത്ഥി ഉപയോഗിക്കണം എന്നൊരു സാമാന്യ നിയമം. ഇതിനും അപവാദങ്ങളുണ്ട്. ദേവാൻ നമസ്കരോതി ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ വേറെയുണ്ട്. അതൊക്കെ പിന്നീട് നമ്മൾ പഠിക്കും. പൊതുവെ അതാണ് നിയമം. നമസ് എന്ന് പറയുന്ന ആ ശബ്ദത്തിനോട് അന്വയിക്കുന്ന ഏത് ശബ്ദമാണോ അതിൽ ചതുർത്ഥി വരും. അതുകൊണ്ട് നമസ്തേ നിനക്ക് നമസ്കാരം. നമസ്തവ അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല. അതിന്റെ അർത്ഥം അത് തന്നെ, നിനക്ക് നമസ്കാരമെന്നാണ്. പക്ഷെ അത് ഉപയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? പാണിനി വിശേഷമായി വിധിച്ചു. അതുകൊണ്ട് നമസ്തുഭ്യം അങ്ങനെ ചിലയിടത്ത് കാണാറുണ്ടല്ലോ. അല്ലെങ്കിൽ നമസ്തേ നിനക്ക് നമസ്കാരം. പിന്നെ അതിന്റെ അർത്ഥം വരും, നിനക്ക് നമസ്കാരം എന്ന് വെച്ചാൽ ആരെ നമസ്കരിക്കും ഞാൻ, ആരെ നമസ്കരിക്കുന്നു നിന്നെ. അപ്പൊ അതിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ എന്താണ്? അഹം ത്വാം നമസ്കരോമി. അതൊക്കെ അതിന്റെ വ്യാഖ്യാനമാണ്, വിശദീകരണമാണ്. നമസ്തേ എന്ന് പറയുന്നിടത്ത് അതെല്ലാം അവിടെയുണ്ട്. നമ ശിവായ എന്ന് പറഞ്ഞാൽ അവിടെ അതെല്ലാം അന്തർഭൂതമാണ്. എന്താണ്? ഞാൻ ശിവനെ നമസ്കരിക്കുന്നു. അതൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അത് ചുരുക്കി പറയുന്നതിന് വേണ്ടി പാണിനി പ്രയോഗിച്ച ഒരു നിയമമാണിത്. നമസ്വസ്തി സ്വഹ സ്വധ അലം വഷ യോഗാച്ഛ ഏതേർ യോഗേ ചതുർത്ഥി സ്യാ. ഈ ശബ്ദങ്ങളുടെയൊക്കെ അന്വയത്തിൽ ചതുർത്ഥി ഉപയോഗിച്ചോളണം. അതുകൊണ്ട് അതുകൊണ്ടെന്താ നമുക്ക് വ്യവഹാര ലാഭം? എന്താണ്? അഹം ശിവം നമസ്കരോമി എന്ന് പറയുന്നതിനും ചുരുക്കി പറയാൻ പറ്റുന്ന എന്താണോ ശിവായ നമഃ. അർത്ഥം അത് തന്നെയാണ്. വേറെ വിശേഷിച്ചത് രണ്ട് പദങ്ങളും കൊണ്ട്, മറ്റു നാല് പദം വേണം. ഇവിടെ രണ്ട് പദം കൊണ്ട് കാര്യം സാധിക്കും. അത് മറ്റൊരു വിഷയം, സന്ധ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ല. നമ്മൾ സദാ പറയാറുണ്ടല്ലോ നമസ്തേ നമസ്തേ എന്ന്. പലരും ധരിച്ചിരിക്കുന്ന ഇത് ഒരു പദമാണെന്നാണ് നമസ്തേ എന്ന് പറയുന്നത്. ഇത് രണ്ട് പദങ്ങളാണ്. അത് പിരിക്കുന്നത് എങ്ങനെയാണ്, അതിലിങ്ങനെ ഇങ്ങനെയൊക്കെ വരുമെന്നുള്ള കാര്യങ്ങൾ പലർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഇവിടെയും ഞാനിതിപ്പോ ഒരു ഉദാഹരണം കൂടെ ഇന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ചോദ്യം വന്നത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അമസ് എന്ന് പറയുന്നത് സോയിൽ നിന്ന് മാത്രമല്ല തുടങ്ങുന്നത്, പിന്നെ സകാരത്തിൽ നിന്ന് തുടങ്ങും. ആ സകാരം എന്ന് പറയുന്ന അവ്യയത്തിന്റെ ആകാം. ഇനി വേറെ ഉദാഹരണം പറയാം, അതെഴുതിക്കൊള്ളുക. ഇത് ഏതെല്ലാം തരത്തിൽ ഈ സൂത്രങ്ങൾ പ്രവർത്തിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പുനസ്ഥവ, പുനസ്ഥവ, ഇതെന്താ എഴുതിയിരിക്കുന്നത്? ശരിയായില്ലല്ലോ. പുനസ്ഥവ എന്ന്, പുനസ്ഥവ ചേർത്ത് വരണം. പുനസ്ഥവ, ആ ഇപ്പൊ ശരിയായി. പുനസ്ഥവ മറ്റൊരു ഉദാഹരണമാണ്. ഇതിന് നമ്മൾ ഈ പഠിച്ച സൂത്രങ്ങൾക്ക് ഇത് സാധാരണ വരുന്നതാണ്, പ്രയോഗത്തിൽ വരുന്നതാണ്. ഇതിനെങ്ങനെ പിരിച്ചെഴുതും? പുനഃ തവ. എല്ലായിടത്തും പിരിക്കുന്നിടത്ത് നേരത്തെ പറഞ്ഞ നിയമങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊള്ളണം. പുനഃ എന്ന് പിരിക്കുമ്പോൾ അവിടെ എന്തായി? അവസാനമായി. അവസാനമായി ഉള്ളതിൽ പ്രത്യേക പദമായി മാറി അവിടെ പുനഃ എന്ന് പിരിച്ചു തവഹ പരത്തിലിരിക്കുന്നു. ഇതെങ്ങനെ തുടങ്ങും? ആ നേരത്തെ പറഞ്ഞതിന് വ്യത്യാസമുണ്ട്. പുനര് പ്ലസ് തവ എന്ന് തുടങ്ങും. ഇവിടെ അങ്ങനെ തുടങ്ങും, പുനര് പ്ലസ് തവ. ഇവിടെയും മനസ്സിലാക്കണം എന്താണിത്? നേരത്തെ രാമസ് അല്ലെങ്കിൽ ഗുരുസ് അവിടെ സ്വപ്പിൽ നിന്ന് തുടങ്ങി. അത് കഴിഞ്ഞ് രണ്ടാമതൊരു ഉദാഹരണം പറഞ്ഞ എന്താണ്? നമസ് അവ്യയത്തിലെ സകാരത്തിൽ നിന്ന് തുടങ്ങി. ഇവിടെ എന്താണ്? പുനര് എന്ന് പറയുന്നത് ഒരു അവ്യയമാണ്, അതിലെ രേഫത്തിൽ നിന്ന് തുടങ്ങുന്നു. കാരണം ഈ അവ്യയം അവസാനിക്കുന്നത് രേഫത്തിലാണ്, പുനര് എന്നാണ്. പുനസ് എന്നല്ല. നമ്മൾ ഇവിടെ തുടങ്ങുമ്പോൾ എന്തുവരും? രേഫത്തിൽ നിന്ന് തുടങ്ങും. അപ്പൊ ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. നമസ് എന്ന് പറയുന്നത് സുപ്പായോണ്ട് സകാരത്തിൽ തുടങ്ങി, അല്ല ഗുരുസ് എന്ന് പറയുന്നത് സുപ്പായോണ്ട് സകാരത്തിൽ തുടങ്ങി, നമസ് എന്ന് പറയുന്നത് സകാരത്തിൽ അവസാനിക്കുന്ന അവ്യയമായോണ്ട് സകാരത്തിൽ തുടങ്ങി, പുനര് എന്ന് പറയുന്നത് രേഫത്തിൽ അവസാനിക്കുന്ന അവ്യയമായോണ്ട് രേഫത്തിൽ തുടങ്ങി. ജന്മല അങ്ങനെയാണ്, നമ്മളായിട്ടത് രേഫമാക്കിയതല്ല. ജനിച്ചപ്പോഴേ ഇങ്ങനെയാണ്, ചിലർ ജനിക്കുമ്പോഴേ ഓരോ രീതിയിലിരിക്കും. നമസ് ജനിച്ചപ്പോഴേ എങ്ങനെയിരുന്നു? സകാരാന്തമായിരുന്നു. പുനര് ജനിച്ചപ്പോഴേ എങ്ങനെയിരുന്നു? രേഖാന്തമായിരുന്നു. ഇവിടെ എന്താണ്? സസജുഷ ഒരു എന്നുള്ള സൂത്രം പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ഇവിടെ രേഖാന്തമായിരിക്കുന്നു. അപ്പൊ ഇവിടെ പിന്നെ ഏത് സൂത്രമാണ് പ്രവർത്തിക്കേണ്ടത്? ഖരവസാനിയർ വിസർജനീയ. അതുകൊണ്ടാണ് അവർ പ്രത്യേകം പറഞ്ഞത് രേഫസ്യ വിസർഗ. ഇവിടെ ഇങ്ങനെ തുടങ്ങണം, രേഫത്തിന് വിസർഗം വരും. ഇപ്പൊ എന്തോന്നു? പുനഃ തവഹ, തവ തവഹയില്ല തവ. ഇനി പഴയതുപോലെ തന്നെ വിസർഗം വന്ന് പരത്തിൽ കരും വന്നു കഴിഞ്ഞാൽ എന്തുവരും? വിസർജനീയ സഹ ഖരു പരവേരിക്കുന്നു. നമ്മുടെ ലക്ഷ്യത്തിലെത്തി, ഇനി അനങ്ങരുത്, ഇനി ഒന്നും ചെയ്യാൻ പോകരുത്. നമ്മൾ ഓല മേഞ്ഞു കഴിഞ്ഞു, ഇനി കയറി താമസിക്കുക. വീണ്ടും അസ്ഥിവാരം തോണ്ടാനൊന്നും പോകരുത്, അബദ്ധമാകും, വീട് താഴെ പോകും. പുനസ്ഥവ ഇത്രയല്ല, ഇനി ഇതിനകത്ത് ഒരുപാട് സർക്കസുകളുണ്ട്. ഇത്രയും ചോദിച്ചതുകൊണ്ട് ഇത്രയും സർക്കസ് നമുക്ക് അവസാനിപ്പിക്കാം. പക്ഷേ ഈ വ്യത്യാസങ്ങൾ മനസ്സിലാകണമെങ്കിൽ വാസ്തവത്തിൽ എവിടെ നിന്നാണ് സന്ധി ആരംഭിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി. മൂല ശബ്ദത്തിൽ നിന്ന് തുടങ്ങുന്നു, ശബ്ദങ്ങൾക്കനുസരിച്ച്. അപ്പോ ഇപ്പൊ പുനസ്തവ എന്ന് കാണുമ്പോഴും നമ്മൾ പിരിക്കുന്നത് പുനഃ തവ, നമസ്തേ എന്ന് പറയുന്നിടത്തും പിരിക്കുന്നത് നമഹത്തേ, ഗുരുസ്തരതി എന്ന് പറയുന്നിടത്തും ഗുരുഹുത്തരതി. എല്ലായിടത്തും വിസർഗത്തിലാണ്, പക്ഷേ ഒരിടത്ത് സകാരത്തിൽ നിന്ന് തുടങ്ങി, ഒരിടത്ത് രേഖത്തിൽ നിന്ന് തുടങ്ങി. രേഫത്തിന് തുടങ്ങിയെടുത്ത് നമുക്കൊരു സൂത്രം ലാഭിച്ചു, മറ്റിടത്ത് മൂന്ന് സൂത്രങ്ങൾ പ്രയോഗിക്കേണ്ടി വന്നു. എവിടെ സകാരത്തിൽ നിന്ന് തുടങ്ങണം, എവിടെ രേഫത്തിൽ നിന്ന് തുടങ്ങണം, ഇതെല്ലാം അറിയണമെങ്കിൽ നമുക്ക് പദപരിചയം വേണം. നമ്മൾ അറിഞ്ഞിരിക്കണം ഗുരുസ്തരതി എന്ന് പറയുന്നിടത്ത് ഗുരുശബ്ദത്തിൽ നിന്ന് സുപ്പ് വന്ന് ഗുരുസ് എന്ന രൂപമാണ്. നമസ്തേ എന്ന് പറയുന്നിടത്ത് നമസ് എന്ന് പറയുന്ന അവ്യയത്തിന്റെ രൂപമാണ് സകാരം. പുനസ്തവ എന്ന് പറയുന്നിടത്ത് പുനര് എന്ന് പറയുന്ന അവ്യയത്തിന്റെ രേഖത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി പോകണം. എന്നാൽ മാത്രമേ സന്ധി പഠിക്കുന്നത് ഇത്തവണ കൊണ്ട് അവസാനിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇനിയും പഠിക്കേണ്ടി വരും. ഇത് അവസാനത്തെ പഠിത്തമായിരിക്കണം. ഇനി ഇത് പഠിക്കേണ്ട ആവശ്യം വരരുത്. അതുകൊണ്ട് ഇതെല്ലാം വളരെ വ്യക്തമായി തന്നെ ധരിച്ചിരിക്കുന്നു. നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഇതെല്ലാം പറയും, പക്ഷെ അത് അതിൻ്റെ ഓരോ സന്ദർഭങ്ങൾ വരുമ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല. ഏതെല്ലാം തരത്തിൽ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ആ സൂത്രക്രമത്തെ പാലിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പുനസ്തവഹ നമ്മൾ മൂന്ന് സൂത്രം പഠിച്ചു. സജുഷോരു കവരവസാന വിസർജനീയ വിസർജനീയ സഹ. അപ്പോ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ മെയിൻ സൂത്രം എന്ന് പറയുന്നത് വിസർജനീയ സഹ. എന്താ പറഞ്ഞത്? വിസർഗത്തിന് സകാരം വരും ഖരുപരമിരിക്കെ. ഇനി ആ ഖരിലെ വർണ്ണങ്ങളെല്ലാം എഴുതണം. ഇതെവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയണമല്ലോ. ഖര് ദൈ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഖരിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോക്കുക. ഖരെന്ന് പറയുന്നതിലെ വർഗാക്ഷരങ്ങളിലെ പ്രഥമ ദ്വിതീയ അക്ഷരങ്ങളും ശാഷാസായി മൂന്ന് ഊഷ്മാക്കളും ഇതിനെയാണ് ഖരെന്ന് പറയുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നു നോക്കുക, പ്രഥമ ദ്വിതീയ അക്ഷരങ്ങൾ കാഖ ചാച്ഛ ടാഠ താഥ പാഭ, ഇതാണ് വർഗാക്ഷരങ്ങളിലെ പ്രഥമ ദ്വിതീയ അക്ഷരങ്ങൾ. അപ്പൊ ഈ വർഗാക്ഷരങ്ങളെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് പാണിനി ഇത് ചെയ്തിരിക്കുന്നത്, അക്ഷരസമാമനായത്തെ നിർമ്മിച്ചത്. അതും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പ്രത്യാഹാരങ്ങളെ ഉണ്ടാക്കിയത്. അപ്പൊ പാണിനിയുടെ മനസ്സിൽ അതുകൊണ്ട് ഒരു പ്രത്യാഹാരം ഉണ്ടാക്കിയാൽ അതിൽ വർഗാക്ഷരങ്ങൾ എങ്ങനെയിരിക്കും. ഇപ്പൊ ഖരെന്ന് പറയുന്നതിൽ മനസ്സിലായല്ലോ, കാഖ ചാഛ ടാഠ താധ പാഭ, പിന്നെ കൂടാതെ ചല ഊഷ്മാണഹ എന്ന് പഠിച്ചിട്ടുണ്ട്. അത് വരുന്ന ശാഷ മൂന്ന് അക്ഷരം, കാരണം ഖരെന്നാ പറഞ്ഞത് കപ ചടഥ ചടതവ് കപയി ശശസര്, ഹല്ലി പോയില്ല, ശശസര് വരെയുള്ളൂ. അപ്പൊ ഇനി എപ്പോ ഖരെന്നും കേട്ടുകഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കണം അത് വർഗാക്ഷരങ്ങളിലെ ഒന്നും രണ്ടും പ്രഥമ ദ്വിതീയാക്ഷരങ്ങളും എന്നുവെച്ചാൽ മൂന്നും നാലും അഞ്ചും ഇല്ല എഴുതിയിരിക്കുന്നതിൽ അത് വ്യക്തമാണ്. പിന്നെ ഷായും ഷായും സായുമാണ്. അപ്പൊ വിസർജനീയ വിസർഗത്തിന് സകാരം വരുന്നതിന് നമ്മൾ ഇപ്പോ പഠിച്ചത് ആ വർഗാക്ഷരങ്ങളിൽ ത എന്ന് പറയുന്ന ഒന്നിനെ എടുത്തിട്ടാണ് നമ്മൾ പഠിച്ചത്. ആ താക്ക് ഇങ്ങനെ ഗുരുസ്തരതി അവിടത്തായാണ്, നമസ്തേ അവിടത്തായാണ്, പുനസ്തവ അവിടത്തായാണ്. നമ്മൾ ഈ വാക്യങ്ങളിൽ സന്ധി പ്രയോഗിച്ചിരിക്കുന്നിടത്ത് ഈ ത എന്ന് പറയുന്നതിന് ഇരിക്കുമ്പോൾ പൂർവ്വത്തിൽ സകാരം വരുന്ന ഉദാഹരണം ധാരാളം കിട്ടും. അവിടെയെല്ലാം ഇതുപോലെ നമ്മൾ പദച്ഛേദം നടത്തണം, പ്രക്രിയകൾ പറഞ്ഞ രീതിയിൽ ചെയ്യണം. അതിൽ രണ്ടാമത്തെ അക്ഷരമാണ് ധ. ഈ ധാക്ക് ഒരു ഉദാഹരണം കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. എന്നുവെച്ചാൽ ഖരുതെന്ന് പറഞ്ഞെങ്കിലും വേണ്ടി വന്നാൽ ഒരു ഉദാഹരണത്തെ സൃഷ്ടിക്കാൻ പറ്റും, അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അത് സർവ്വസാധാരണമല്ല, അപൂർവമായതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങ് വിട്ടേക്കുക. കാരണം അത് പ്രയോഗത്തിലല്ലെങ്കിൽ പിന്നെ അതിനൊരു ഉദാഹരണം ഉണ്ടാക്കി ചില പുസ്തകങ്ങളിലൊക്കെ എന്താണ് ഒരു ഉദാഹരണത്തെ കഷ്ടപ്പെട്ടുണ്ടാക്കി ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഒന്നും ആവശ്യമുള്ളതല്ല. കരില തകാരം പരവിരിക്കുമ്പോൾ സകാരം പൂർവ്വത്തിൽ ആവേശം വരുന്ന ഉദാഹരണം വളരെ വിരളം, അപൂർവമായതുകൊണ്ട് നമ്മൾ അതിൽ കൂടുതൽ യത്നിക്കുന്നില്ല. കൂടുതൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഗവേഷണം നടത്താൻ താല്പര്യമുള്ളവരോ ഏതെങ്കിലും വ്യാഖ്യാനങ്ങൾ നോക്കി ചെയ്തുകൊള്ളുക, നമ്മളതിനുവേണ്ടി സമയം കളയുന്നില്ല. നമ്മുടെ വഴിയിൽ നിന്ന് വരുന്ന എളുപ്പത്തിന് ആവശ്യമുള്ളത് മാത്രം നോക്കിപ്പോകുക എന്നുള്ളതാണ്. പിന്നെ അതിൽ വരുന്നത് നമ്മൾ ഈ പഠിച്ച രീതിയിൽ വരുന്നത് ചായും ഛായും ടായും ഠായുമാണ്. ഈ രണ്ടെണ്ണം അതിൽ ചാക്കും ഛാക്കും ഉദാഹരണങ്ങൾ വരും, ടാക്കും ഠാക്കും ഉദാഹരണങ്ങൾ കുറവാണ്. കരുതുന്നപ്പാണ് ഇനി പറഞ്ഞെങ്കിലും കരു പരവരിക്കുമ്പോൾ വിസർഗത്തിന് സകാരാദേശം വരുമെന്ന് പറഞ്ഞെങ്കിലും അതിലേറ്റവും കൂടുതൽ പ്രയോഗത്തിൽ വരുന്ന തായാണ്, പിന്നെ വരുന്നത് ചായയാണ്. ചായയുടെ ഉദാഹരണം ധാരാളം വരും. ആദ്യ ചായയുടെ ഒരു ഉദാഹരണം ചെയ്യാം. രാമശ്ചകാര എഴുതുക, രാമശ്ചകാര, രാമശ്ചകാര അല്ല, സായുടെ സ്ഥാനത്ത് ശ്യാവരൻ രാമശ്ചകാര, രാമശ്ചകാര ഇതാണ് രാമശ്ചകാര. രാമൻ ചകാര എന്ന് പറഞ്ഞാൽ കറിഞ്ഞ് ഉടുക്കറിഞ്ഞ് കരണി എന്ന് പറയുന്ന ധാതുവിന്റെ ലെട്ട് പ്രഥമ പുരുഷ ഏകവിന ചക്കാര ചക്രതു ചക്രഹു എന്ന് വരും. ചെയ്തു എന്നുള്ള അർത്ഥം, രാമൻ ചെയ്തു, എന്ത് ചെയ്തു, ഏത് ചെയ്തു എന്ന് ചിന്തിക്കണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സന്ധി വരുന്ന മാത്രം നോക്കിയാൽ മതി. രാമ ചക്കാര എന്ന് പിരിക്കുന്നു. ഇതാണ് നമ്മൾ സാറിന് വാക്യത്തിൽ കണ്ടാൽ പിരിക്കുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് രാമസ് ചക്കാര എന്ന് പിരിക്കുന്നു. അവിടെ എന്ത് വരുന്നു? സസജുഷൂരു രു വരുന്നു. രൂലുപകാരിത്താവും ഉപദേശ ജനാശ്രയി തസ്യലോ പകാരം ലോഹിച്ചു വിശേഷിക്കുന്ന രേഖം പദാന്തസ്യ സസ്യ സജുഷ രൂസ്യാത് രാമസ് എന്ന് പറയുന്നു. പദത്തിന്റെ അന്ത്യമാണ് സുപ്തിംഗന്ധം പദം എന്നുള്ള സൂത്രപ്രകാരം രാമസിന് പദസഞ്ജയുണ്ട്. സുപ്പാണ്, സുബന്ധമാണ്. സുബന്ധമായ രാമസിന്റെ സകാരത്തിന് പദത്തിന്റെ അന്ത്യമായതുകൊണ്ട് പദാന്തമുണ്ട്. അപ്പോൾ പദത്തിന്റെ അന്ത്യത്തിലുള്ള സകാരത്തിന് സസജുഷോ രൂപപ്രകാരം ഋത്വം വന്നു. ഉകാരം പോയി, അതിനെ അനുബന്ധ ലോകം എന്ന് പറയും വ്യാകരണത്തിൽ. ഊ ഇത്തായി ലോപിക്കുന്നതുകൊണ്ട് അതിന് അനുബന്ധം എന്ന് പറയും. അനുബന്ധ ലോകം വന്നു. രാമര് ചക്കാര എന്ന് വന്നു. അടുത്ത സൂത്രം നമുക്കറിയാം. ഖരവസാനയൂർ വിസർജനീയ ഖരു പരമരിക്കുമ്പോഴും അവസാനത്തിലും വിസർഗം വരും. ഇവിടെ ഖരു പരമരിപ്പുണ്ട്. എന്തുവരും? വിസർഗം വരുന്നു. രാമഹ ചക്കാര മുമ്പ് പഠിച്ച സൂത്രങ്ങൾ തന്നെ വീണ്ടും വരുന്നു. ആണ് പറഞ്ഞ ഈ സൂത്രങ്ങൾ നിരന്തരം ആവർത്തിക്കുന്നുണ്ട്, നമുക്കത് പരിചയമായിക്കോളും. രാമഹ ചക്കാര എന്ന് വന്നു. എന്ത് ചെയ്തു? രാമഹ ചക്കാര. വീണ്ടും അടുത്ത സൂത്രം നമുക്കറിയാം. എന്താണ്? ഖര പരമരിക്കുന്നു. വിസർജനീയ സിസഹ വിസർഗത്തിന് സകാരം വന്നേ പറ്റൂ. എന്തുവരുന്നു? രാമസ് ചക്കാര, ചക്കാര ചക്കാര അല്ല, രാമസ് ചക്കാര. ഇങ്ങനെ ഇരിക്കുമ്പോ ഇവിടെ എന്തുവരും? നമ്മുടെ ലക്ഷ്യം എന്താണ്? അതുവരെ എത്തണം, ചകാരം വരെ എത്തണം. രാമസ്ചകാര എന്നല്ല നമ്മുടെ ലക്ഷ്യം. ഇവിടെ ഒരു സൂത്രം കൂടുതലായി പ്രവർത്തിക്കും. അതാണ് സ്തോഹു സ്ഥുന സ്ഥുഹു. നമ്മൾ പഠിക്കാനുള്ള സൂത്രമാണ്. എന്തായാലും നമുക്ക് പഠിക്കാം. ഇപ്പം മനസ്സിലാക്കുക. സ്തോഹോ സ്ഥുന സ്ഥുഹു പ്രകാരം സകാരത്തിന് ശകാരം വന്നു. എന്ത് ചെയ്തു? രാമസ്ചകാര എന്നു. ആണ് സാശായി മാറിയത്. രാമശ്ചകാര സകാരത്തിന് ശകാരം വന്നു. രാമശ്ചകാര സകാരം സകാരമായി മാറിയിട്ട് എന്തായി രാമസ്? ഇവിടെ ഒരു സൂത്രം കൂടുതൽ വന്നു. ഈ സോഹോസ്തുനാസ്തു എന്താ പറയുന്നത്? ഈ ശകാരത്തിന്റെ സകാരത്തിന്റെ അടുത്ത് യോഗം എന്ന് പറഞ്ഞാൽ അടുത്ത്, മുമ്പിലോ പിമ്പിലോ എന്നുള്ളതില്ല, അടുത്ത് സകാരത്തിന്റെ അടുത്ത് ചകാരം വന്നു കഴിഞ്ഞാൽ സകാരത്തിന് ശകാരം വരും എന്നാണ്. ചകാരം മാത്രമല്ല, ശകാരമോ ചവർഗത്തിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരമോ ഇരുന്നു കഴിഞ്ഞോ സകാരത്തിന്റെ അടുത്ത് ശകാരമോ ചവർഗത്തിലെ ഏതെങ്കിലും ഒരു അക്ഷരമോ ഇരുന്നു കഴിഞ്ഞാൽ സകാരത്തിന് ശകാരം വരും. ഈ സകാരത്തിന്റെ അടുത്ത് ഇന്നതിരിക്കണമെന്ന് നിർബന്ധമില്ല. ഒന്നുകിൽ ശകാരം, അല്ലെങ്കിൽ ചവർഗത്തിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരം. ഇവിടെ ശകാരമല്ല ഇരിക്കുന്നത്, പരത്തിൽ ചവർഗത്തിൽപ്പെട്ട ചായാണ്. അവിടെ ചായ ഇരുന്നാൽ ഇത് തന്നെ സംഭവിക്കും. ഇരുന്നു കഴിഞ്ഞാൽ എന്തുവരും? പൂർവത്തിലെ സകാരത്തിന് ശകാരം വരും. അപവാദങ്ങളില്ലെങ്കിൽ, ഇതിനി ഏതെങ്കിലും അപവാദം വന്നാൽ സംഭവിക്കില്ല, അതെപ്പോഴും മനസ്സിൽ വെച്ചോളണം. ഈ സൂത്രത്തിന്റെ നിയമം അനുസരിച്ച് എന്താണ്? സകാരത്തിന്റെ അടുത്ത് പൂർവത്തിലോ പരത്തിലോ എന്ന് നിയമമില്ല. സകാരം പരത്തിൽ വരാം, സകാര ചവർഗങ്ങൾ പൂർവത്തിൽ വരാം, അല്ലെങ്കിൽ സകാര ചവർഗങ്ങൾ പരത്തിൽ വരാം, സകാരം പൂർവത്തിൽ വരാം, എങ്ങനെ ഇരുന്നാലും ശരി, അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ സകാരത്തിന്റെ അടുത്ത് ശകാരമോ ചവർഗത്തിൽപ്പെട്ട ഒരു അക്ഷരമോ ഇരുന്നു കഴിഞ്ഞാൽ ഏതിരുന്നാലും ശരി, സകാരത്തിന് വരുന്ന ഒന്നായിരിക്കും എന്ത് ശകാരം, വേറൊന്നും വരത്തില്ല. അതിന്റെ ഉദാഹരണത്തിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായും വിസർജനീയസ്യ സഹ എന്ന് പറയുന്ന സൂത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ മുൻനിർത്തി അതിനുവേണ്ടി വരുന്ന ഉദാഹരണങ്ങളെ നമ്മൾ ഈ പഠിക്കുന്നതല്ല. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ സസജുഷോരു പഠിച്ചത്, ഖരവസാനോർ വിസർജനീയോ പഠിച്ചത്, ഇപ്പൊ സ്തോസ്റ്റുനാസ്റ്റു പഠിക്കുന്നത്. അത് സ്തോസ്റ്റുനാസ്റ്റു എന്ന് പറയുന്ന ഇവിടെ നോക്കുക, ആദ്യം ഹൽസന്ധിയുടെ ആദ്യം വരുന്ന സൂത്രമാണ് ലോകസിദ്ധാന്തമൊഴി ആദ്യത്തെ സൂത്രം. സ്തോഹോസ്റ്റുനാസ്റ്റു സകാരത്തവർഗയോ ശകാരചവർഗാഭ്യാം യോഗേ ശകാരചവർഗസ്ഥ. സൂത്രം കേവലം സകാരത്തിന് വേണ്ടിയിട്ടല്ല, ഇവിടെ പറയുന്നത് എന്താണ്? സകാരത്തവർഗയോഹോ ഷഷ്ടിയാണ്. എന്നുവെച്ചാൽ സകാര തവർഗങ്ങളുടെ സ്ഥാനത്ത് ഷഷ്ടി വരുമ്പോൾ അത് സ്ഥാനിയാണെന്ന് കിട്ടും. എന്നുവെച്ചാൽ ഇവിടെ സകാരത്തവർഗങ്ങൾക്കാണ് ആദേശം വരുന്നത്. എന്താണ് ആദേശമായി വരുന്നത്? ശകാരചവർഗങ്ങൾ വരും. പ്രഥമായി പറഞ്ഞിരിക്കുന്നതായിരിക്കും സ്റ്റുഹു, പ്രഥമി പറഞ്ഞിരിക്കുകയാണ്. സ്തോഹോ ഷഷ്ടി പറഞ്ഞിരിക്കുകയാണ്. ഷഷ്ടി പറഞ്ഞത് സ്തോഹോ എന്ന് പറഞ്ഞാൽ സകാരതവർഗങ്ങളെന്നർത്ഥം. തു എന്ന് പറയുന്നതിന്റെ ഷഷ്ടിയിലാണ് തോഹോ എന്ന് വന്നത്. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പൊ സകാരതവർഗങ്ങൾ ആണ് ഇവിടുത്തെ സ്ഥാനി. ആദേശം എന്താണ്? സകാരചവർഗവും. ആ സകാരചവർഗങ്ങളെയാണ് പറഞ്ഞത് സ്റ്റുഹു, പ്രഥമാന്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ സ്ഥാനി എന്ന് പറയുന്നത് സകാരവും തവർഗത്തിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരവും. ആദേശം എന്ന് പറയുന്നത് സകാരവും ചവർഗത്തിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരവും. ഇതിന്റെ യോഗേ എന്ന് പറഞ്ഞാൽ ഇത് അടുത്തടുത്ത് വരണം, അടുത്തടുത്തിരിക്കണം. മുമ്പ് പറഞ്ഞതുപോലെ എന്താണോ ഇക്കിന് രണ്ടു പേരും അച്ച് പരമിരിക്കുക, അങ്ങനെ ഇവിടെ നിയമമില്ല, അച്ച് പരത്തിയിരിക്കണം. എന്നാ പരമ്പൂർവ്വം എന്നൊന്നും പറയുന്നില്ല, അടുത്ത് വന്നാൽ മതി, മറ്റപവാദങ്ങളൊന്നും വരാൻ പാടില്ല എന്നേ ഉള്ളൂ. അണുപൂർവ്വ നമ്മൾ മുമ്പ് പഠിച്ച സന്ധികളിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസമാണ്. ഇവിടെ സ്ഥാനിയും നിമിത്തവും അടുത്തടുത്തിരുന്നാൽ മതി, പൂർവം പരമെന്ന് നിയമവുമില്ല. അതിന്റെ പ്രത്യേകത ഇപ്പൊ സകാര ചവർഗങ്ങൾ എന്ന് പറയുന്നതാണ്, സ്ഥാനി സകാര ചവർഗം എന്ന് പറയുന്നതാണ് ആദേശം. ഇതിന്റെ യോഗം, യോഗം എന്ന് പറഞ്ഞാൽ മുട്ടിമുട്ടിയിരിക്കുക, അടുത്തിരിക്കുക, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സൂത്രത്തിൽ പറഞ്ഞത്. എന്താണ് സ്ഥുന ആണ് പറഞ്ഞത്? സകാര ചവർഗാഭ്യാം യോഗേ, ഇതിന്റെ ഇവകളുടെ യോഗം വരുമ്പോ, പരസ്പര യോഗം വരുമ്പോ എന്ന് പറയുന്നതിന് വേണ്ടി പറഞ്ഞു. സകാര ചവർഗങ്ങൾക്ക് ആദേശം വരും എപ്പോ? സകാര ചവർഗങ്ങളുടെ യോഗത്തിൽ, സകാര ചവർഗങ്ങളുടെ യോഗത്തിൽ സകാര ചവർഗങ്ങൾ തന്നെ വരും. ഏതിന്റെ യോഗമാണോ പറഞ്ഞത് അത് തന്നെ ആദേശമായി വരും. ആണോ ഏതാണോ യോഗം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? അടുത്തിരിക്കുക, അതാണ് യോഗത്തിന്റെ അർത്ഥം. ഏത് ശബ്ദങ്ങൾ അടുത്തിരിക്കണമെന്ന് പറഞ്ഞോ അത് വരും. ഏതിന്? സകാര തവർക്കങ്ങൾ. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? ഒന്ന്, ഇവിടത്തെ സ്ഥാനികൾ എന്ന് പറയുന്നത് സകാര തവർഗങ്ങളാണ്, ആദേശം എന്ന് പറയുന്നത് സകാര ചവർഗമാണ്. എപ്പോ വരും ഇത്? അടുത്തടുത്ത് വന്നാൽ. അതിനു വേണ്ടിയിട്ട് പറഞ്ഞു സ്ഥുന സകാര ചവർഗങ്ങളുടെ യോഗത്തിൽ. ഇനി അത് വിട്ടിട്ട് നമുക്ക് പറയാം എങ്ങനെ സകാര തവർഗങ്ങൾക്ക് സകാര ചവർഗങ്ങൾ വരും. ഇത്രയും പറഞ്ഞാൽ മതി, സ്ഥുന വേണ്ട. സകാര തവർഗങ്ങൾക്ക് സകാര തവർഗങ്ങൾ എന്ന് വെച്ചാൽ തവർഗമാണ്. തവർഗം എന്ന് പറയുന്നതിൽ ഒരുപാട് അക്ഷരം ഉള്ളതുകൊണ്ടാണ് തവർഗങ്ങളെന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാലും മതി. എങ്ങനെ സകാര തവർഗത്തിന്? തവർഗം എന്ന് പറയുന്ന ഒന്നാണ് ധരിക്കരുത്. ത ധ ദ ധ ന. ചവർഗം എന്ന് പറഞ്ഞാൽ ച ഛ ജ ഝ ഞ. അതിൽ ഒരുപാട് അക്ഷരമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തവർഗങ്ങൾ എന്ന് പറഞ്ഞാൽ തവർഗത്തിൽപ്പെട്ട അക്ഷരങ്ങൾ എന്നാണ് അർത്ഥം. അങ്ങനെ പറയുന്നു. സകാരത്തിനും തവർഗത്തിൽപ്പെട്ട അക്ഷരങ്ങൾക്കും, സകാരവും ചവർഗത്തിൽപ്പെട്ട അക്ഷരങ്ങളും വരും. അത് ക്രമപ്രകാരം വരും. എങ്ങനെ? സാക്കി ശാ വരും, താക്കി ചാ വരും, താ താ ദാ ധ ന. ആ ക്രമത്തിന് ച ഛ ജ ഝ ഞ, അങ്ങനെ ഒരു ക്രമത്തിനെ വരത്തുള്ളൂ. പക്ഷെ എപ്പോ ഇവ അടുത്തടുത്തിരുന്നാൽ, അടുത്തിരിക്കുന്നതിന് നിയമമൊന്നുമില്ല, എങ്ങനെ വേണോ ഇരിക്കാം. സായുടെ അടുത്ത് ചായിരിക്കാം, ഛായിരിക്കാം, ജായിരിക്കാം, ഝായിരിക്കാം, എങ്ങനെ വേണോ ഇരിക്കാം. ഇരിക്കുന്നതിന് നിയമമൊന്നുമില്ല, പരസ്പരം എങ്ങനെ കലർന്ന് വേണോ ഇരിക്കാം. പക്ഷെ ആദേശം വരുമ്പോൾ യഥാസംഖ്യം അനുദേശ സമാന ക്രമമായിട്ട് വരും. എങ്ങനെ? സാക്കി ചായേ വരൂ, താക്കി ചായേ വരൂ. അവിടെ അടുത്തടുത്തിരിക്കുന്ന ഏതാണ് അത് തന്നെ വരണമെന്നല്ല പറയുന്നത്. അടുത്ത് എങ്ങനെ വേണോ വരാം, അത് ഉദാഹരണങ്ങളിൽ നോക്കി മനസ്സിലാവും. യഥാസംഖ്യം വരും. എങ്ങനെ? സാ ഇരുന്നാൽ അതിന് ചായ വരത്തുള്ളൂ, താ ഇരുന്നു കഴിഞ്ഞാൽ അതിനാദ്യത്തെ ചായ വരത്തുള്ളൂ. അത് നമ്മളിനി വിശദമായിട്ട് മനസ്സിലാക്കും. ഇവിടെ ഇപ്പം മനസ്സിലാക്കേണ്ട എന്താണ്? നമ്മുടെ ഉദാഹരണം എന്തായിരുന്നു? രാമസ് ചക്കാര എന്നിരുന്നു. സകാര തവർഗങ്ങൾ എന്ന് പറയുന്നില്ല, സകാരമുണ്ട് ഇവിടെ. പരത്തിൽ സകാര ചവർഗത്തിൽപ്പെട്ട ചകാരം വന്നു, എന്നുവെച്ചാൽ അടുത്തടുത്ത് വന്നു, യോഗം വന്നു. യോഗം വരുമ്പോൾ ക്രമമായിട്ട് യോഗം വരണമെന്നില്ല, സകാരത്തിൻ്റെ അടുത്ത് ചകാരം ഇരുന്നാലും മതി, ശകാരം തന്നെ ഇരിക്കണമെന്നില്ല. വന്നു കഴിഞ്ഞാൽ എന്തുവരും? പറഞ്ഞു, ആ സകാരത്തിന് യഥാസംഖ്യം ശകാര ചവർഗത്തിൽപ്പെട്ട ആദ്യത്തെ അശാ തന്നെ വരണം. അതുകൊണ്ട് തോന്നുന്നു ശാ വന്നിട്ട് എങ്ങനെയായി രാമസ്ചക്കാര. ഇത് കുറെ ഉദാഹരണങ്ങൾ നമ്മൾ ചെയ്തു പഠിക്കുമ്പോൾ അത് ക്ലിയർ ആവും. രാമസ്ചക്കാര എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ രാമഹ ചകാര എന്ന് വിരിക്കുന്നു. ഇനി പ്രക്രിയ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? രാമശ്ചകാര എന്ന് വരുന്നു. സുശിഷ ഒരു പ്രകാരം ഋത്വം വന്നു. ഖരവസാന ഒരു വിസർജനീയ പ്രകാരം വിസർഗം വന്നു. വിസർജനീയ ശിസ പ്രകാരം സ വന്നു. സ്തോസ്തുനു പ്രകാരം ശ വന്നു. രാമശ്ചകാര, ഇവിടെ രാമശ്ചകാര എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിൽ എത്ര സൂത്രം പ്രവർത്തിച്ചു? വിധിസൂത്രങ്ങൾ സശേഷരു കരവസാന വിസർജനീയ വിസർജനീയ ശിസ സ്തോസ്തുനു നാല് വിധിസൂത്രങ്ങൾ പ്രവർത്തിച്ചു.